പോതും മേലിൽ പോതും ഇനി മേ ഇനി മുകളിൽ പറയാൻ പോകുന്ന ശേഷം പറയുന്ന എന്നുള്ള ഓതും എന്ന് സാമാന്യക്രിയയായിട്ട് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ കാലഭേദമില്ലാതെ ഓതും എന്ന് വെച്ചാൽ ഓതുന്ന പറയുന്ന അങ്ങനെ അർത്ഥം പറയാം. അവിടെ ഭൂതം വർത്തമാനം ഭാവി കാലത്തിൻ്റെ ഭേദമില്ലാതെ അരുമാ മറ ഓതും അർത്ഥവും മറ ഓതുന്ന അർത്ഥം അവിടെ ഭാവിയിൽ ഓതുന്നാന്നോ മുമ്പ് ഓതിയതാന്നോ എന്നോ ഇപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്നോ അല്ല, കാല വിവക്ഷയില്ല. ഗുരു ഓതും മുനി ഓതും ഗുരു പറയുന്ന മുനി പറയുന്ന അവിടെയൊക്കെ അങ്ങനെ അർത്ഥം. ഇവിടെ മേലിൽ എന്ന് വിശേഷണം കൊടുത്തിരിക്കുന്നുണ്ട്. ഇനി പറയുന്ന എന്നർത്ഥം കൊടുക്കണം. പറഞ്ഞതെന്നുള്ള ആർക്ക് അർത്ഥം എടുക്കാൻ പാടില്ല, അതാണ് പറഞ്ഞത്. അതിനും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കൂടി അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതുമില്ല. ബാക്കിയെല്ലാം കഴിഞ്ഞ ദിവസം വിശദീകരിച്ച അരുളിയ സുക്തികള് തുടർന്ന് രണ്ടാം പിരിവ്, ഇവയിൽ സമതൻ വിശേഷം ഏകം ഇരതിവരാ വിഷമാ വിശേഷം ഒന്നിത്തരം ഇവ രണ്ടു തരത്തിലായിടുന്നു. അരുളിയ ശക്തികളെ തുടർന്ന് രണ്ടാം പിരിവ്, അരുളിയ എന്ന് വെച്ചാൽ പറഞ്ഞ മുമ്പ് പറഞ്ഞ ശക്തികളെ എന്ന് വെച്ചാൽ ശക്തികൾക്ക് തുടർന്ന് ഇനി ഓരോന്നിലും പിരിവ് രണ്ടാം രണ്ട് ഭാഗം ഉണ്ട്. ഇതുവരെ പറഞ്ഞ ശക്തികൾ എന്ന് വെച്ചാൽ 36 37 38 ഈ മൂന്ന് അധ്യായങ്ങളിൽ പറഞ്ഞത് ആണ് അരുളിയ പറഞ്ഞ എന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞ ശക്തികളെയാണ് പറഞ്ഞ ശക്തികളെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞ അറിവിന് അനന്ത ശക്തികളുണ്ടെന്ന് പറഞ്ഞു, എന്നിട്ട് അതിനെ രണ്ടാക്കി സമ എന്നൊരു ശക്തിയും വിഷമ അല്ലെങ്കിൽ അന്യ എന്ന് പറയുന്ന മറ്റൊരു ശക്തിയും. അതിനെ കൂടെ പറഞ്ഞ മുമ്പ് പറഞ്ഞ ശക്തികൾ സമയം വിഷമയും രണ്ട് ശക്തികൾ. ഇവയ്ക്ക് തുടർന്ന് ഇനി ഓരോന്നിനും പിരിവ് രണ്ടാം, ഓരോന്നിനും രണ്ട് ഭാഗങ്ങളുണ്ട്. ഓരോ ശക്തി സമയ്ക്ക് രണ്ട് ഭാഗം, വിഷമയ്ക്ക് രണ്ട് ഭാഗം. സമയുടെ രണ്ട് ഭാഗം ഏതൊക്കെയാണ്? ഒന്ന് സമ, മറ്റൊന്ന് ഏതാണ്? മറ്റൊന്ന് സമയുടെ വിശേഷം, അതാണ് ഓരോ ശക്തിയുടെയും രണ്ട് ഭാഗങ്ങളെന്ന് പറയുന്നത്. സമ എന്ന് പറയുന്ന ശക്തിയെ ഒന്നായിട്ടെടുത്താൽ അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. പിരിവെന്ന് വെച്ചാൽ ഭാഗം, ഒന്ന് സമ തന്നെ, മറ്റൊന്ന് അതിൻ്റെ വിശേഷം. ഇനി മറ്റൊരു ശക്തിയാണ് വിഷമ, അതിന് രണ്ട് ഭാഗമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഏതാണ്? വിഷമ, മറ്റൊന്ന് വിശേഷം, വിഷമയുടെ വിശേഷം. ആദ്യം ശക്തികളെ രണ്ടായി പിരിച്ചു, സമ എന്നും വിഷമയെന്നും. വിഷമേ അന്യ എന്നും പറഞ്ഞു. വിഷമ അന്യ ഒന്നു തന്നെ. എന്നിട്ട് പറയുന്നു ഈ സമയ്ക്കും വിഷമയും പറഞ്ഞു അരളിയ ശക്തികൾ എന്നാണ് മുമ്പ് പറഞ്ഞ ശക്തികൾ. എനിക്ക് തുടർന്നെന്ന് വെച്ചാൽ ഓരോന്നിനും ഇനി രണ്ട് ഭേദം. സമയം വിഷമയും എടുത്തിട്ട് അതിനെ രണ്ടായി പിരിക്കണം. അപ്പോൾ ഒരു പിരിവിൻ്റെ പേര് തന്നെ സമയം എന്നാണ്. എൻ്റെ മറ്റൊരു പിരിവിൻ്റെ പേരാണ് വിശേഷം, അല്ലെങ്കിൽ സമയുടെ വിശേഷം. അതുപോലെ മറ്റൊരു പിരിവാണ് വിഷമ, ഒരു വിഭാഗമാണ്. അതിന് രണ്ടായി പിരിക്കുക. അതിൽ ഒന്നിൻ്റെ പേര് വിഷമ എന്നാണ്. അപ്പൊ പേരിന് മാറ്റമില്ല. ആദ്യ സമയെന്നും വിഷമയെന്നും പിരിച്ചപ്പോഴും അവിടെ സമ വിഷമ രണ്ട് പേരുകളുണ്ട്. പിന്നെ സമയെ രണ്ടായി പിരിക്കുമ്പോഴും അതിൽ ഒന്ന് ആ സമ എന്ന് തന്നെ പേര് തന്നെ. പക്ഷെ സമയുടെ വിശേഷം എന്ന് പറയുന്ന മറ്റൊന്നുണ്ട്. അതുപോലെ വിഷമ, വിഷമ അത് തന്നെ പേര്. പക്ഷെ വിഷമയെ രണ്ടായി പിരിക്കുമ്പം ഒരു ഭാഗത്തിന് വിഷമയെന്നും മറ്റേ ഭാഗത്തിന് വിഷമയുടെ വിശേഷം അല്ലെങ്കിൽ വിശേഷം, അങ്ങനെ രണ്ടായി പിരിക്കും. അപ്പൊ സമാനം വിഷമാന്നും പറയുന്ന പേര് ആവർത്തിച്ചു വരും. മുമ്പ് പറഞ്ഞതിലും സമയെന്നും വിഷമയെന്നും രണ്ട് പിരിവുണ്ട്. ഇനി സമയെ പിരിച്ചു കഴിഞ്ഞാലും സമ എന്നുള്ള പേര് അവിടെ തന്നെ നിൽക്കും. സമ പ്ലസ് വിശേഷം, വിഷമ പ്ലസ് വിശേഷം, അങ്ങനെ. അത് അടുത്ത രണ്ട് പദ്യങ്ങളിലും വിശദമായി ചർച്ച ചെയ്തു. അതിനാണ് ഇവിടെ പറയുന്നത്, അരളിയ ശക്തികൾക്ക് തുടർന്ന് ഇനി പിരിവ് രണ്ടാം, രണ്ട് ഭേദമുണ്ട് ഇവയിൽ. ഇനി പറയാൻ പോകുന്ന ഈ രണ്ട് ഭേദങ്ങളിൽ സമതൻ വിശേഷം ഏകം, സമയുടെ വിശേഷം എപ്പോഴും ഒന്നായിരിക്കും, അതിന് മാറ്റമില്ല. ഏകം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്ത ഒന്ന്. അതിൽ സമയം എന്താണ്? നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്താണ് സമ എന്ന് പറയുന്നത്. എന്താണ് സമ എന്ന് പറയുന്നത്? ഇത് ഇത് അതാണ് സമ. അതെല്ലായിടത്തും ഇത് എന്ന് പറഞ്ഞാൽ സമയമാകത്തില്ല. പിന്നെ ഇത് അറിവാണ് എന്ന് നമ്മൾ അറിയുമ്പോൾ, ഇത് അറിവാണെന്ന് എല്ലാത്തിനെയും അറിയേണ്ടതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ അനുഭവിക്കുന്ന ഓരോ വിഷയങ്ങളെയും, ഇത് പുസ്തകം എന്ന് നമ്മൾ അറിയുന്നു, ഇത് മേശ എന്നറിയുന്നു, ഇത് മൊബൈൽ എന്നറിയുന്നു, ഇങ്ങനെ അറിയുന്നിടത്തെല്ലാം എങ്ങനെ അറിയണമെന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്? ഇത് അറിവ് എന്നറിയുന്നു. പുസ്തകം, മേശ, ഇതിൻ്റെയൊക്കെ സ്ഥാനത്ത് പകരം എന്ത് വരണം? അറിവ്. ഇത് അറിവ് എന്ന് പറയണം. അതാണ് എന്ത് പറയുന്നത്, ഇവയിൽ സമതൻ, സമയുടെ ഇത് അറിവ് എന്ന ഇതിലെ ഇതെന്നുള്ളതാണ് സമം. അതിൻ്റെ വിശേഷം എന്ന് പറയുന്നത് അറിവ്, അത് ഏകമാണ്, മാറ്റമില്ലാത്ത ഒന്നാണ്, ഒന്നായിരിക്കണം എന്നാണ് ഇവിടെ ഗുരു പറയുന്നത്. ഇത് പുസ്തകം എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് ഇത് അറിവ് എന്ന് നമ്മൾ അറിയണം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഷയങ്ങളെയും ഇത് അറിവെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് സമയം, അതിൻ്റെ വിശേഷമായി വരുന്ന വിശേഷം ഒന്നും കൂടെ അതിൻ്റെ പ്രത്യേകത ആയി വരുന്ന അറിവ് എന്നുള്ളത് എല്ലായിടത്തും ഏകമാണ്, മാറ്റമില്ലാത്ത ഒന്നാണ്. ഏതിനെയും ഇത് അറിവെന്ന് അറിയണമെന്ന് പറഞ്ഞാൽ അവിടെ വിശേഷം അറിവ്, അതിന് മാറ്റമില്ല. സർവത്ര അത് ഏകമായിരിക്കണം. ഇതാണ് ആദ്യത്തെ രണ്ട് പാദങ്ങളിൽ പറയുന്നത്. ഇനി വിരതിവര വിഷമാവിശേഷം ഒന്ന്. വിരതിവര, വരാന്ന് പറഞ്ഞ വരാത്തത്, വിരതി വിരമണം അവസാനം ഇല്ലാത്തത് എന്ന് വെച്ചാൽ ഇവിടെ എണ്ണിയാൽ ഒടുങ്ങാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് അവസാനമില്ലാത്ത ഒന്ന്. അവസാനമില്ലാത്തതായ വിഷമാവിശേഷം, വിഷമയുടെ വിശേഷം ഒന്ന് എന്ന് പറഞ്ഞാൽ മറ്റൊന്ന്. കാരണം ഇതിന് രണ്ട് പിരിവുണ്ടെന്ന് പറഞ്ഞല്ലോ. ആദ്യം സമതൻ വിശേഷം ഏകമെന്ന് പറയുമ്പോൾ സമയുടെ വിശേഷം ഒന്നാണ്. വിഷമാവിശേഷം എന്ന് പറഞ്ഞാൽ വിഷമയുടെ വിശേഷം ഒന്നാണെന്ന് പറഞ്ഞാൽ മറ്റൊന്ന് എന്നുള്ള അർത്ഥത്തിലാണ് ഒന്നെന്ന് പറഞ്ഞത്. രണ്ടുപേരുണ്ട്, രാമനും കൃഷ്ണനും. എന്നിട്ട് പറയണം ഒന്ന് രാമൻ എന്ന് പറഞ്ഞിട്ട് പറയണം ഒന്ന് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്ന് കൃഷ്ണൻ എന്നർത്ഥം. അതുപോലെ രണ്ടാമതൊന്നെന്ന് പറഞ്ഞാൽ മറ്റൊന്ന്, ആദ്യം പറഞ്ഞതിൽ നിന്നും ഭിന്നമായ ഒന്ന് ആണ് ഒന്ന്. ഇപ്പൊ വിരതി വരാത്തതായ, എണ്ണിയാലൊടുങ്ങാത്തതായ വിഷമാവിശേഷം, വിഷമയുടെ വിശേഷം അത് മറ്റൊന്നാണ് എന്നാണ്, അല്ലാതെ ഒന്നെന്നുള്ള അർത്ഥത്തിലല്ല. സമതൻ വിശേഷമാണ് ഏകം, സമയുടെ വിശേഷമാണെന്ത് ഏകമായിരിക്കുന്നത്, എന്തുകൊണ്ട്? അത് അറിവായതുകൊണ്ട്. വിഷമയുടെ വിശേഷം എന്ന് പറയുന്ന ഒന്നല്ല, അതെങ്ങനെയുള്ളതാണ്? വിരതി വരാത്തതാണ്. വരാന്ന് വെച്ചാൽ വരാത്തത്, വരാ കഥിപ്പതാതെ പറയുന്നുകൊണ്ട് വരത്തില്ല. വരാ വരം തരേണം, വരാത്തതായ വരം തരണം. അവിടെയൊക്കെ വരാ എന്ന് പറഞ്ഞ വരാത്തത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോ എണ്ണിയാൽ ഒടുങ്ങാത്തതായ വിഷമാവിശേഷം, വിഷമയുടെ വിശേഷം അതെന്താണെന്ന് പറഞ്ഞാണ്. എന്തുകൊണ്ട് വിഷമ എന്ന് പറയുന്നത്? ഇത് തന്നെ, ഇത് അതാണ് വിഷമം. പക്ഷെ അതിൻ്റെ വിശേഷത്തിന് അവസാനം ഇല്ലെന്നുകൊണ്ട് ഇത് പുസ്തകം, ഇത് മേശ, ഇത് പേന ഇങ്ങനെ അറിയുന്നിടത്ത് ഇത് എന്നുള്ളത് വിഷമ. അതെന്തുകൊണ്ട് വിഷമയാകുന്നു? അതിൻ്റെ വിശേഷം എണ്ണിയാലൊടുങ്ങാത്തതാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെയും അത് എണ്ണിത്തീർക്കാൻ കഴിയത്തില്ല, അസാധ്യമാണ്, അസംഖ്യമാണ്. അതുകൊണ്ട് വിഷമയുടെ വിശേഷം എണ്ണിയാലൊടുങ്ങാത്തതാണ്. അതിമേശാപുസ്തകം. പിന്നെ സ്ഥൂലമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭൂമി, ജലം, വായു, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, അങ്ങനെ പഞ്ചഭൂതങ്ങളായും പലതരത്തിൽ അതിനെ വിഭജിക്കാം. എത്രയെ വിഭജിച്ചാലും അതിന് അവസാനം വരുന്നില്ല. അപ്പൊ ഇവിടെ സമയുടെയും വിഷമയുടെയും വിശേഷതകൾ എന്തെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്? ഇപ്പൊ സമയെന്നും വിഷമ എന്നും പറയുന്നത് ഇത് തന്നെ, ഇതെന്നുള്ള അനുഭവത്തിലെ ഇതെന്ന് പറയുന്ന അംശം അത് തന്നെ സമ, അത് തന്നെ വിഷമം. ഇത് എന്ന ആ ഭാഗം ഇപ്പൊ സമയായും വിഷമയായും ഇരിക്കുന്നത് ഒന്ന് തന്നെ, ഇത് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് തന്നെ സമയെന്നും വിഷമയെന്നും പറഞ്ഞു? രണ്ടിൻ്റെയും വിശേഷ ശക്തികൾക്ക് വ്യത്യാസമുണ്ട്. സമയുടെ വിശേഷ ശക്തി എന്താണ്? അറിവ്. വിഷമയുടെ വിശേഷ ശക്തി എന്താണ്? അറിവൊഴികെ നമ്മൾ എന്തിനേക്ക് അറിയുന്നു അതല്ല എന്ന് പറയാം. ഈ പ്രപഞ്ചത്തിൽ അറിവൊഴികെ നമ്മൾ എന്തിനറിഞ്ഞാലും എല്ലാം എന്താണ്? വിഷമയുടെ വിശേഷ ശക്തിയാണ്. അതുകൊണ്ട് തന്നെ അതറിഞ്ഞു തീരാൻ മനുഷ്യന് കഴിയത്തില്ല. വിരതി വരുന്നില്ല, അസംഖ്യമാണ്, എണ്ണിയാൽ ഒടുങ്ങുന്നില്ല ആ വിശേഷ ശക്തി. അതുകൊണ്ട് അതിന് വിഷമാന്ന് പറയും. ഇപ്പോ സമയിലും വിഷമയിലും രണ്ടിടത്തും വിശേഷ ശബ്ദം ഉപയോഗിക്കുന്നത് ഹേതു അർത്ഥത്തിനും കൂടെയാണ്. സമയം വിഷമയും ഇതമായിരിക്കെ ഒന്ന് സമയം മറ്റൊന്ന് വിഷമയും ആകുന്നതിന് കാരണമെന്താ? ഇതം സമയാകുന്നതിന് കാരണമെന്താണ്? അറിവെന്നൊരു വിശേഷം അതിനുള്ളത് കൊണ്ടാണ്, ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ്. ഇത് വിഷമാകുന്ന എന്തുകൊണ്ട്? നാനാരൂപത്തിലുള്ള വിശേഷ ശക്തി അതിനുള്ളത് കൊണ്ടാണ് ഇത് വിഷമയായത്. ഇത് എന്നുള്ള അംശത്തിൽ ഭേദമൊന്നുമില്ല, ഇത് തന്നെ രണ്ടിടത്ത്. ഇപ്പൊ പ്രപഞ്ച അനുഭവത്തെ നമ്മൾ ഇത് എന്ന് തുടങ്ങി അറിയുകയാണ്. ഏതിന്? ഇതാകാശം, ഇത് ഭൂമി, ഇത് ചന്ദ്രതാരകങ്ങൾ, ഇങ്ങനെയൊക്കെ ഇത് എന്നുള്ള ഒരു അനുഭവത്തിൽ തൊട്ടറിയാണ് സർവത്തിന്. പക്ഷെ അങ്ങനെ ഒരുവന് നാനാത്വ ബോധം ഉണ്ടാക്കുന്നുണ്ട്. ആ ഇത് എന്ന് പറയുന്നത് എന്തായി? വിഷമയായി, വിഷമാശക്തിയായി. ആ നാനാത്വം അതാണ് ഭൂമിയും ആകാശമെല്ലാം. അതിലെല്ലാം നമ്മൾ അറിയുന്ന നാനാത്വത്തെയാണ്. അതെല്ലാം എന്തായി? വിഷമ വിശേഷങ്ങളായി, വിശേഷ ശക്തികളായെന്നും പറയാം. അപ്പൊ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് സമതൻ വിശേഷം ഏകം എന്ന് പറഞ്ഞാൽ സമയ്ക്ക് ഒരു വിശേഷമൊന്നല്ല. പിന്നെയോ എന്താണ് അർത്ഥം? എന്താണ് അർത്ഥം? സമതൻ വിശേഷം ഏകോ എന്ന് പറയുന്നതിന് ഞാൻ എന്താ ഇപ്പൊ അർത്ഥം പറഞ്ഞത്? എന്നാണോ പറഞ്ഞത്? സമതൻ വിശേഷം ഏകമെന്ന് പറഞ്ഞതിന് എന്താ അർത്ഥം പറഞ്ഞു? എന്താ കേട്ടുകൊണ്ടിരിക്കുന്നു? സമതൻ വിശേഷം ഏകം, അതിനെന്താ അർത്ഥം പറഞ്ഞത്? ഞാൻ ഇപ്പൊ പറഞ്ഞത് സമതൻ വിശേഷം മറ്റൊന്നാണ്. മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ എന്താ മറ്റൊന്നെന്ന് പറയുന്നത്? വേറിട്ടൊന്നു സമയുടെ വിശേഷമായ ഏകം, അതിൽ നിന്നും വേറിട്ടൊന്നാണ് വിഷമയുടെ വിശേഷം. അടുത്ത് പദ്യങ്ങൾ ഇത് വിശദമായി വിശദീകരിക്കുന്നതുകൊണ്ട് ഇവിടെ കൂടുതലൊന്നും പറഞ്ഞില്ല. അത് മനസ്സിലാക്കിയിരിക്കുന്നവർക്ക് ഇത് വളരെ എളുപ്പമാണ്. അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അവിടെ കൊണ്ടത് മനസ്സിലായാൽ ഇത് എളുപ്പം. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ. ഇത് കുടം എന്നുള്ളതിൽ ഇത് സമയം കുടം വിശേഷശക്തിയുമാണ്. അങ്ങനെ നോക്കുമ്പോൾ പ്രപഞ്ചത്തെ മൊത്തം കാണുകയാണെങ്കിൽ എന്താണ് ഇത് കുടം ഒന്നല്ല. ഇത് എന്ന് പറയുന്നത് ഒരു സമയമല്ല, അത് പിന്നെ എന്താണോ വിഷമയാണ്. അതിനൊരു സമയം എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് ഇത് കുടം ഇത് പടം എന്നിങ്ങനെ അത് നാനാത്വബോധത്തെ ഉണ്ടാക്കുന്നു, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണിത് നാനാത്വബോധത്തിൽ. അതുകൊണ്ട് ഇതിനെ സമയം എന്ന് പറയാൻ പറ്റില്ല, അതിനെ വിഷമയെന്ന് പറയും. എന്നാൽ ഇത് അറിവെന്നുള്ളിടത്ത് ഇത് എന്ന് പറയുന്നതിന് വിഷമയെന്ന് പറയാൻ ഇത് അറിവ്, അതിന് ഇതിനെ വിഷമയെന്ന് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? സർവത്ര അറിവ് എന്ന ഏകബോധത്തെ ഉണ്ടാക്കുന്നതാണ് ഇത് അറിവ്. പക്ഷെ രണ്ടിടത്തും ഇതിനോട് ചേർന്നാണ് നിൽക്കുന്നത്. ഇത് കുടം എന്നുള്ളതിൽ കുടം ഇതിനോട് ചേർന്ന് അനുഭവപ്പെടുന്നു, ഇത് അറിവ് എന്നിടത്ത് അറിവ് ഇതിനോട് ചേർന്ന് അനുഭവപ്പെടുന്നു. ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അനുഭവത്തെ കാണിക്കുകയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ അറിയുമ്പോൾ ഇത് ഇവൻ ഇവൾ ഇങ്ങനെയൊക്കെ അറിയുന്നു, അതിനാണ് ഇതെന്ന് പറയുന്നത്. സർവനാമ ശബ്ദം അങ്ങനെയാണ് നമ്മൾ എല്ലാത്തിനെയും അറിയുന്നത്. വാ നമ്മുടെ അനുഭവത്തിൽ എന്താണ് സമയമായാലും ശരി വിഷമയായാലും ശരി എവിടെയായാലും ഇതുണ്ട്, ഇതെന്ന സർവനാമ ശബ്ദമുണ്ട്. ഇതെന്നും ഇത് എന്നെങ്കിൽ നമ്മൾ എന്തിനെ അറിയുന്നു എന്നുള്ളതാണ്. പ്രപഞ്ചത്തിൻ്റെ ഓരോ വസ്തുക്കളെ അറിയണോ അതോ അറിവിനെ അറിയണോ എന്നുള്ളതാണ്. രണ്ടിനെ അറിയാം. ഇതമെന്ന് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനെ അറിയാം, ഇത് ഇത് ഇത്. അതുപോലെ ഇത് എന്ന് അറിവിനെ അറിയാം. ഇത് അറിവ് അറിയാമെന്ന് വെച്ചാൽ അങ്ങനെ അറിയണം. നമ്മൾ സാധാരണ അറിയാറില്ല. സാധാരണ നമ്മൾ ഇത് പുസ്തകമൊന്നും അറിയാറുള്ളൂ, ഇത് അറിവെന്നാരും അറിയാറില്ല. അങ്ങനെ അറിയണം എന്നാണ് ഗുരുവിടെ ആവശ്യപ്പെടുന്നത്. എല്ലാത്തിനെയും അറിവെന്നറിയണം. ഇവിടെ അറിവെന്ന് പറയുമ്പം അറിവ്, ആത്മാവ്, ബ്രഹ്മം, ഈശ്വരൻ എന്നൊന്നും അർത്ഥഭേദം ഇല്ലാതെയാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ പല പേരുകൾ കൊണ്ട് പറയുന്നതിനാണ് എന്ത് പറയുന്നത്? അറിവ്. ദൈവം എന്ന് പറഞ്ഞാലും അത് ശബ്ദങ്ങളുടെ ഭേദമുള്ളൂ. ഇവിടെ വരുമ്പോൾ അതിനർത്ഥഭേദം ഇല്ല. അത് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ സമ വിഷമ എന്ന് ഏതിനെ പറയുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയും? എന്ന് പറയും? അമ്മ എന്നും വിഷമയെന്നും പറയുന്ന ഏതിനെയാണ്? എന്നാണോ ഇതുവരെ കേട്ടിന്ന് മനസ്സിലായി? സമയെന്നും വിഷമയെന്നും പറയുന്ന ഏതിനെ എന്നും പറഞ്ഞപ്പോ ഈത്ത്, ഇത് ഈത്ത് എന്ന് നമ്മൾ എന്തിനാ അറിയുന്നു, അതാണ് സമയം. വിഷമയെന്ന് പറയുന്ന ഏതിനാണ്? അതും ഇത് തന്നെ. ഏതിനാണോ നമ്മൾ ഇതെന്ന് അറിയുന്നത് തന്നെ, ആ ഇത് തന്നെയാണ് സമ, ഇത് തന്നെയാണ് വിഷമ. പിന്നെ രണ്ടും അങ്ങനെ, സമയും വിഷമയും രണ്ടും അങ്ങനെ ഇതായി, അത് ആശയക്കുഴപ്പമുണ്ടാകും. സമയം എന്ന് പറഞ്ഞാലും ഇത്, വിഷയം എന്ന് പറഞ്ഞാലും ഇത്. എന്തുകൊണ്ടത് ഇത് എന്ന് പറയുന്നത് ഒന്ന് തന്നെ സമയം വിഷമയുമായി? എന്തുകൊണ്ടാണ്? അതിൻ്റെ വിശേഷത്തിൻ്റെ പ്രത്യേകത കൊണ്ട്. ഇത് സമയമാകണമെങ്കിൽ അതിൻ്റെ വിശേഷം എന്തായിരിക്കണം? അറിവ്. ഇത് വിഷയമാകുമ്പോൾ അതിൻ്റെ വിശേഷം എന്തായിരിക്കും? കുടം പോലെയുള്ള പദാർത്ഥങ്ങൾ. മറ്റെന്തും അറിവൊഴുകയത് എന്ന് പറയുന്നതാണ് സൗകര്യം. ഇന്നലെ ഉറങ്ങിയ 12 മണിക്ക് കഴിഞ്ഞു. ഇന്നലെ എന്ത് പരിപാടി? ഇത് ഇത്രയും കൃത്യമായി മനസ്സിലാക്കിയാണ്. സമ എന്നും വിഷമ എന്നും പറഞ്ഞാൽ ഇത് തന്നെ. രണ്ടിനെയും ഇത്, ഈ, ഇവൻ, ഇവൾ എന്നൊക്കെ പറയുന്നതാണ് സമ. അത് തന്നെ വിഷമം. പക്ഷെ ഒന്ന് തന്നെ സമയം വിഷമയാകുന്ന എന്തുകൊണ്ട്? അതിനുത്തരമാണ് പറയുന്നത്, രണ്ടിൻ്റെയും വിശേഷങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. ഇത് എന്നുള്ളതിൻ്റെ വിശേഷം അറിവായി വരികയാണെങ്കിൽ ഇത് സമയം, ഇത് എന്നുള്ളതിൻ്റെ വിശേഷം പ്രപഞ്ച വസ്തുക്കൾ അല്ലെങ്കിൽ അറിവൊഴികെയുള്ള വരികയാണെങ്കിൽ ഇത് വിഷമയും ആകുന്നു. അതാണ് അത് പറയുന്നത്, ഇത് കൂടെ വന്നതിൽ ആദ്യമാം ഇതെന്നുള്ളത് സമ. ഇതിനാണ് സമ എന്ന് പറയുന്നത്. അതിൻ്റെ വിശേഷമാണ് അറിവ്, ബോധം. ഇത് അറിവ് എന്നുള്ള ബോധമാണ് ഒരാൾ നിലനിർത്തേണ്ടതെന്നാണ് പറയുന്നത്. ആധ്യാത്മികമായ അറിവെന്ന് പറയും. ഇത് പ്രപഞ്ച വസ്തുക്കൾ എന്നറിയുന്ന സ്ഥാനത്ത് ഇത് അറിവാണെന്നറിയും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 36-ലും 37-ലും 38-ലും പറഞ്ഞ കാര്യങ്ങളിൽ ഇവിടെ വിശേഷിച്ച് പറയുന്നത് എന്താണ്? ഇതിന്റെ വിശേഷത്തിന്റെ പ്രത്യേകത പറയുകയാണ്. വിശേഷം ഏകമായിരിക്കാം, വിശേഷം അനേകമായിരിക്കാം. വിശേഷം അനേകമായി കഴിഞ്ഞാൽ ഇത് എന്ന് അത് വിഷമയാകും. വിശേഷം ഒന്നായിരുന്നാൽ ഇതെന്നുള്ളത് സമയം. ഇത്രയേ ഇത് മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. ഒരുപാട് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വേദാന്തം മുഴുവനും കൂടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇത് ക്രമമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, 36 മുതൽ ക്രമമായി നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എത്രയാ മനസ്സിലാക്കേണ്ടത്. മനുഷ്യന്റെ സർവസാധാരണമായ അനുഭവത്തെ എടുത്തുകൊണ്ട് അവിടെ ഇത് എന്നറിയുന്നത് വിഷമയാണ്, വിഷമാശക്തിയാണ്, അറിവിന്റെ വിഷമാശക്തിയാണെന്ന് പറയുന്നു. എന്നാൽ മനുഷ്യന് വിശേഷമായൊരു ബോധം ഉണ്ടാകണം. അതെന്ത് ബോധമാണ്? ഇതറിവ് എന്ന ബോധം ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ അതേ ഇത് തന്നെ സമ എന്നുള്ള ശക്തിയായി മാറുന്നു. ഇപ്പൊ സമയ്ക്കും വിഷമയ്ക്കും ഈ പിരിവുകൾ ഉള്ളത് കൊണ്ടാണ് അതിന് സമയെന്നും വിഷമയെന്നും കരുതാൻ കാരണം. പിരിവെന്താണ്? സമയ്ക്കൊരു പിരിവുണ്ട്, വിശേഷം അറിവ് എന്നും. വിഷമയ്ക്ക് അനേക പിരിവുകളുണ്ട്, കുടം തുടങ്ങിയ അനേക പിരിവുകളുണ്ട്, അത് വിഷമയുടെ വിശേഷം. ഇപ്പോൾ സമയം ഭജിക്കണം എന്നാണ് പറയുന്നത്, സമയം ആശ്രയിക്കണം. ഇതെന്ന് പറയുന്ന ഇത് അറിവെന്ന് പറയുന്ന ബോധത്തെയാണ് മനുഷ്യൻ സത്യമായി പരമാർത്ഥമായി ഗ്രഹിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. ഇതാണ് വല്ലതും പിടികിട്ടിയായി പറഞ്ഞത്. ഇത് പറയാൻ വളരെ സിമ്പിളായ കാര്യമാണോ? വലിയ പ്രയാസമുള്ളതല്ല. ഇങ്ങനെ ഒരു അറിവ് മനുഷ്യനുണ്ടാകണം. ഈ പുസ്തകം, ഇത് പുസ്തകം എന്നറിയേണ്ട സ്ഥാനത്ത് ഇത് അറിവാണ് എന്നൊരു ബോധം മനുഷ്യനുണ്ടാകണം എന്നായി പറയുന്നുണ്ട്, വേറെ ഒന്നുമില്ല. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ അവൻ്റെ അറിവിൻ്റെ സ്ഥിതി വിഷമമാണ്, വിഷമസ്ഥിതിയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവൻ്റെ അറിവിൻ്റെ സ്ഥിതി സമസ്ഥിതിയാണ് എന്നാണ് പറയുന്നത്. അതാണ് വിരതിമര വിഷമാവിശേഷം ഒന്ന്. അവസാനമില്ലാത്തതായ വിഷമയുടെ വിശേഷങ്ങളാണ് മറ്റൊന്ന്. ഇത്തരം, ഇപ്രകാരം, ഇവ, ഇവ എന്ന് പറഞ്ഞാൽ എന്താണ്? സമയം വിഷമയും, സമയം വിഷമയും രണ്ട് തരത്തിലായിടുന്നു. സമയം വിഷമയും രണ്ട് പ്രകാരത്തിലാകുന്നു. രണ്ട് പ്രകാരം ഏതൊക്കെയാണ്? ഇതാണ് രണ്ട് തരത്തിലാകുന്നു. ഇവ എന്ന് വെച്ചാൽ സമയം വിഷമയും രണ്ട് തരത്തിലാകുന്നു. ഏതൊക്കെയാണ് രണ്ട് തരം? സമ, സമയുടെ വിശേഷം. വിഷമ, വിഷമയുടെ വിശേഷം. ഇത്രയുള്ളൂ. ഇതാണ് രണ്ട് തരം. ആദ്യം അറിവിന് ശക്തി അനന്തമുണ്ട്, അറിവിന് ഒരുപാട് ശക്തികളുണ്ട് എന്നിട്ട് പൊതുവായി പറഞ്ഞു. അതിനെ രണ്ടായി തിരിക്കാൻ എന്താണ്? സമയെന്നും വിഷമയെന്നും രണ്ടായി തിരിച്ചു. പിന്നെ എന്ത് പറയുന്നു? ഈ സമയം വിഷമയും ഇവ രണ്ട് തരത്തിലായിരുന്നു. രണ്ട് തരത്തിൽ തന്നെ മാറ്റാം. എങ്ങനെ? സമയം അതിൻ്റെ വിശേഷവും വിഷമയും അതിൻ്റെ വിശേഷവും. അതിൽ വിശേഷിച്ച് മനസ്സിലാക്കേണ്ടത് സമയുടെ വിശേഷത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് സമയായിട്ടിരിക്കുന്നത്. വിഷമയുടെ വിശേഷത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് വിഷമ വിഷമയായിരിക്കുന്നത്. സമയം വിഷമയും ഇത് എന്നുള്ളതാണ്. ഇത് അറിവ് എന്നുള്ളതിൽ ഇതാണ് സമ. ഇത് കുടം എന്നുള്ള അനുഭവത്തില് ഇതാണ് വിഷമ. ഇത് രണ്ടിടത്തും ഒരുപോലെ ഇരിക്കുക, ഇതെങ്ങനെ സമയം വിഷമയുമായി, അതിന് സമാനം പറഞ്ഞു. അതിന് കാരണം അതാതിൻ്റെ വിശേഷ ശക്തികളാണ്. സമയുടെ വിശേഷ ശക്തിയാണ് എന്ത്? അറിവ്. വിഷമയുടെ വിശേഷ ശക്തിയാണ്. അപ്പൊ ഇവിടെ ഒരു മൊത്തത്തിൽ ചെയ്യുന്ന നമ്മുടെ അനുഭവത്തെ ഒന്ന് വിശകലനം ചെയ്യുകയാണ്, നമ്മുടെ പ്രപഞ്ച അനുഭവത്തെ വിശകലനം ചെയ്യുകയാണ്. നമ്മുടെ പ്രപഞ്ച അനുഭവത്തിൽ നിന്നും അതിനെ വിശകലനം ചെയ്തതിന് ശേഷം അതിൽ എന്താണ് യഥാർത്ഥമായ അനുഭവം, എന്താണ് ഭ്രമകല, ആ യഥാർത്ഥമായ അനുഭവം എന്ന് പറയുക. അല്ല, ഇത് അറിവ് എന്നാണ് അറിയുകയാണെങ്കിൽ അത് യഥാർത്ഥമായ അനുഭവം ആയി മാറുമത്. ഇത് കുടം എന്നറിയുകയാണെങ്കിൽ അത് യഥാർത്ഥമായ അനുഭവം എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോ ഇത്തരം ഈ പറഞ്ഞ രീതിയിൽ എന്ന് പറഞ്ഞാൽ, ഇത്തരം എന്ന് പറഞ്ഞാൽ എന്താ? ഇത്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? സമയ്ക്കൊരു വിശേഷമുണ്ട്, വിഷമയ്ക്ക് അനേക വിശേഷങ്ങളുണ്ട്. ഇത്തരത്തിൽ ഇവ എന്ന് പറഞ്ഞാൽ എന്താ? സമയവും വിശേഷവും രണ്ടു തരത്തിലായിരുന്നു, രണ്ട് പ്രകാരത്തിലുണ്ട്. ഏതാണ് രണ്ട് പ്രകാരം? സമയം അതിൻ്റെ വിശേഷവും വിഷമയും. ഈ രണ്ട് സ്ഥലത്തും സമയെന്നും വിഷമയെന്നും പറഞ്ഞാൽ എന്താണ്? ഇത് എന്നുള്ള നമ്മുടെ അനുഭവം, അതാണ് സമയം വിശേഷം. ഇതിൻ്റെ രണ്ടിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? സമയുടെ വിശേഷം അറിവും, പിന്നെ വിഷമയുടെ വിശേഷം അറിവൊഴികെ ബാക്കിയുള്ള എല്ലാം. അരുളിയ ശക്തികളെ തുടർന്നു രണ്ടാം പിരിവ്. ഇവയിൽ സമതൻ വിശേഷമേകം നിരതിവര വിഷമാ വിശേഷം ഒന്നിത്തരം ഇവ രണ്ടു തരത്തിലായിരുന്നു. ശരി, ഇത്രയുള്ളൂ.